السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونستغفره، ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن نبينا محمدا صلى الله عليه وعلى آله وأصحابه وسلم بلغ الرسالة وأدى الأمانة ونصح الأمة. اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وأصحابه وسلم تسليما كثيرا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. ما يبدو الذين كفروا من أهل الكتاب ولا المشركين أن ينزل عليكم من خير من ربكم والله يختص برحمته من يشاء، والله ذو الفضل العظيم. അള്ളാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പാലിച്ച് സൂക്ഷിച്ച് അള്ളാഹുവിൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളായ അടിമകളായി ജീവിക്കാൻ നാം എല്ലാവരും കടപ്പെട്ടവരാണ്, ബാധ്യതയുള്ളവരാണ് എന്ന പ്രധാനപ്പെട്ട വിഷയം എല്ലാവരോടുമായി വസയ്യത്ത് ചെയ്യുന്നു. ഈ വസയ്യത്ത് പൂർത്തിയാക്കി ജീവിക്കുവാനും ആ രൂപത്തിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടാനും റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മുസ്ലിം സമൂഹത്തിന് അതിശക്തമായ പ്രഹരങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിമായ ഓരോ മനുഷ്യൻ്റെയും കണ്ണു നിറയുന്ന, കരൾ വേദനിക്കുന്ന ഭീകരമായ താണ്ഡവമാണ് ഗസയിലെ നമ്മുടെ സഹോദരങ്ങളുടെ നേർക്ക് ജൂതപിശാചുക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുരങ്ങന്മാരുടെയും പന്നികളുടെയും പിൻഗാമികളായ ഈ ജൂത സമൂഹം മുസ്ലിം സമൂഹത്തിൻ്റെ നേർക്ക്, ഇസ്ലാമിൻ്റെ നേർക്ക് കാണിക്കുന്ന ഈ ശത്രുത അതിശയമുള്ളതല്ല. നിരപരാധികളായ കുട്ടികളെ നിർദ്ധയം കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നു. സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുകയും വിധവകളാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. സമൂഹത്തിൻ്റെ തേജസ്സായ യുവാക്കളെ അംഗഭംഗം വരുത്തിക്കൊണ്ടിരിക്കുന്നു. യുദ്ധത്തിനോ പോരിനോ ലോക സമൂഹം അംഗീകരിച്ച നിയമങ്ങളോ നിർദ്ദേശങ്ങളോ പാലിക്കാതെ നിർദ്ദയം മിസൈലുകളും ബോംബുകളും വർഷിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം ഇന്ന് ഗസയുടെ അവസ്ഥ എന്താകുന്നു എന്ന്. ഞാനത് നിങ്ങളുടെ മുമ്പിൽ ഒരു ചിത്രം വരയ്ക്കേണ്ടതില്ല. അത്രമാത്രം കൃത്യവും വ്യക്തവുമാണ്. ആശുപത്രികൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. ആശുപത്രികൾക്ക് ചുറ്റുപാടുമുള്ള പാർക്കിങ്ങുകളിൽ പോലും രോഗികളാണ്. ജീവനോട് മല്ലടിക്കുന്ന മൃതപ്രായരായ അതിശക്തമായ കഠിനമായ മുറിവേറ്റ് പിടയുന്ന കൊച്ചു കുരുന്നുകളും പ്രായമേറിയ വയോധികന്മാരുമടക്കമുള്ള സമൂഹം ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മുസ്ലിമീങ്ങളെ നമ്മെ വരവേൽക്കുന്നത് ഇതൊക്കെയാണ്. നമുക്കൊരുപാട് ചിന്തിക്കാനും ആലോചിക്കാനുമുണ്ട്. ഫലസ്തീനിലെ മുസ്ലിങ്ങളോട് ജൂത സമൂഹം ഒന്നാകെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഇത് ഞാൻ ആമുഖമായി പറഞ്ഞതുപോലെ ഒരതിശയമുള്ള കാര്യമല്ല. ഇതാണ് അവരുടെ പ്രകൃതം, ഇതാണ് അവരുടെ രീതി. അസൂയയും വെറുപ്പും വിദ്വേഷവുമാണ് ജൂതന്മാരുടെ അടിസ്ഥാനം. ഇതിനപ്പുറമുള്ള വഞ്ചനകളാണവർ മുസ്ലിം സമൂഹത്തോട് മുമ്പേ കാണിച്ചിട്ടുള്ളത്. അവർക്കുള്ള വെറുപ്പ് മുഹമ്മദിനോടോ അബ്ദുറഹ്മാനിനോടോ അല്ല, അവർക്കുള്ള വെറുപ്പ് ഏതെങ്കിലും മുസ്ലിം നാമധാരികളോടല്ല, മറിച്ച് അവർക്കുള്ള വെറുപ്പ് ഇസ്ലാമിനോടാണ്. ഇസ്ലാം എന്ന ആദർശത്തെയാണ് അവർ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയായി നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ് ജൂതന്മാർ മുശ്രിക്കുകളെ വെല്ലുവിളിച്ചിരുന്നു എന്ന് നമുക്കറിയാം. പല യുദ്ധങ്ങളിലും പരാജയപ്പെടുമ്പോൾ അവർ വെല്ലുവിളി ആവർത്തിക്കുമായിരുന്നു, ഞങ്ങൾക്കൊരു നബി കൂടി വരാനുണ്ട്, ഞങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ ആ നബിയെക്കുറിച്ചുള്ള പരാമർശമുണ്ട്, ആ നബി വന്നാൽ ഞങ്ങൾ ഒന്നാകെ നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്ത് ഞങ്ങൾ ജയിച്ചടക്കും. ഇതായിരുന്നു അവരുടെ വാദം. പക്ഷേ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം നിയോഗിക്കപ്പെട്ടത് ജൂതന്മാരുടെ പരമ്പരയിൽ നിന്നായിരുന്നില്ല. ഇബ്രാഹിം നബിയുടെ പുത്രൻ ഇസ്മായിൽ അലൈഹി മസ്സലാം അവരുടെ പരമ്പരയിൽ നിന്നായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ആരംഭിക്കുന്നു അവരുടെ പട, അവിടെ നിന്ന് ആരംഭിക്കുന്നു അവരുടെ വിദ്വേഷം. ആ പകയുടെയും വിദ്വേഷത്തിന്റെയും ശക്തമായ കനൽ, ആ കനൽ കെടാതെ കാത്തു സൂക്ഷിക്കുന്നു അവരെഴുതിയുണ്ടാക്കിയ ഗ്രന്ഥങ്ങൾ. സിയോണിസ്റ്റുകളുടെ പ്രോട്ടോകോൾ പ്രസിദ്ധമാണ്. ആ പ്രോട്ടോകോളുകളിൽ അവർ എഴുതി വച്ചിട്ടുള്ളത് ഇസ്ലാം എന്ന ആദർശത്തോടുള്ള ആദർശ വൈരമാണ്, വ്യക്തി വൈരാഗ്യമല്ല, ആദർശവൈരം. അവർക്കറിയാമായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിൽ നിന്ന് നിയോഗിച്ച നബിയാകുന്നു എന്ന്. പക്ഷേ അവരിൽ നിന്നല്ല എന്ന ഒറ്റക്കാരണത്താൽ, അവരുടെ വർഗത്തിൽ നിന്ന് വന്നവനല്ല എന്ന ഒരൊറ്റക്കാരണത്താൽ ഒരു വർഗവിദ്വേഷമാണ് അവർ വളർത്തിയെടുത്തത്. സമാധാനം പറയുന്നവരാണ് ലോകത്ത് ഇവരെ അനുഭൂതിക്കുന്നവരിൽ ഭൂരിഭാഗവും, അല്ലേ? ഫലസ്തീനിലെ ഗസ്സയിലെ മുസ്ലിം ജീവനുകൾക്ക് ഇവരുടെ വീടുകളിൽ വളർത്തുന്ന പട്ടിക്കുട്ടികളുടെ മൂല്യം പോലുമില്ലാത്ത ദുരവസ്ഥയാണ് ഇന്ന്. മനുഷ്യാവകാശത്തിന് വേണ്ടി സംഘടനകൾ മുസ്ലിം രാജ്യങ്ങളിൽ ഇല്ലാത്തതിന്റെ പേരിൽ മുസ്ലിം രാജ്യങ്ങളോട് പകപോക്കാൻ പുറപ്പെട്ടിട്ടുള്ള വിഭാഗമാണ് ഇവർ. എന്ത് മനുഷ്യാവകാശമാണിത്? മുസ്ലിമീങ്ങളെ നാം ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ആളുകളുടെ വിചാരം, ഈ ആളുകളുടെ ഉദ്ദേശം ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുക എന്നതാണ്. അത് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. വയസ്അഉന ഫിൽ അർദി ഫസാദ വല്ലാഹു ലാ യുഹിബ്ബുൽ മുസ്തിദീൻ. ഇവരധ്വാനിക്കുന്നത് പഠിക്കുന്നത് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാനാണ്. സമാധാനം ഇവർക്ക് ഭയമാണ്, മറ്റൊന്നുകൊണ്ടുമല്ല. സമാധാനമുള്ള അന്തരീക്ഷത്തിൽ ഇസ്ലാം ജൈത്രയാത്ര നടത്തുന്നു. ഈ ആളുകൾ സമാധാനത്തെ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? സുഖമായി കിടന്നുറങ്ങാൻ അവർക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് സമാധാനമുള്ള അന്തരീക്ഷത്തിൽ ഇസ്ലാമിന് ശക്തിയുണ്ടാകും, ഇസ്ലാമിക പ്രബോധനം നടക്കും. ഇവർ ഭയപ്പെടുന്നത് ഇസ്ലാമിക പ്രബോധനത്തെയാണ്. ചരിത്രം പരതിയാൽ അത് നമുക്ക് കാണാൻ സാധിക്കും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് വന്നപ്പോൾ മദീനയിലുണ്ടായിരുന്ന പ്രബല ജൂത സമൂഹവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്ധിയിലേർപ്പെട്ടു. ആ സന്ധി എന്തിനായിരുന്നു എന്ന് ചോദിച്ചാൽ ഇസ്ലാമിക കഅബത്ത് നടത്താൻ വേണ്ടിയുള്ളതായിരുന്നു. പ്രധാനപ്പെട്ട ബനു ഖൈനുഖ, ബനു നദീർ, ബനു ഖുറൈദ ഈ മൂന്ന് കുടുംബങ്ങളുമായി, ഗോത്രങ്ങളുമായി മുഹമ്മദ് മുസ്തഫ തങ്ങൾ സന്ധിയിലേർപ്പെട്ടു. ആ സന്ധിയാണ് യഥാർത്ഥത്തിൽ, ആ സന്ധിയിലുണ്ടായ സമാധാനാന്തരീക്ഷമാണ് യഥാർത്ഥത്തിൽ മദീനയിൽ ഇസ്ലാമിന് വേരോടാൻ സന്ദർഭമുണ്ടാക്കിയത്. നമുക്കറിയാം, ജൂതന്മാരുടെ പണ്ഡിത തറവാടുകളിൽ നിന്ന് ഇസ്ലാമിലേക്ക് പുരോഹിതന്മാർ പ്രവാഹം തുടങ്ങി. പണ്ഡിതന്മാരായിരുന്നു വന്നത്, ജൂത പണ്ഡിതന്മാർ, പ്രമുഖന്മാർ, ഒരുപാട് പണ്ഡിതന്മാരുടെ കഥ ചരിത്രം രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. അവരിൽ പ്രമുഖനായിരുന്നു അബ്ദുല്ലാഹിബ്നു സലാം. അബ്ദുല്ലാഹിബ്നു സലാം മദീനയിലെ ജൂത പ്രമുഖനായ പണ്ഡിതനായിരുന്നു. അദ്ദേഹം തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് കടന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, ഇന്നി സഅലുക അൻ സലാസ്, ഞാൻ താങ്കളോട് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ പോകും. ലാ യഅലമുഹുന്ന ഇല്ലാ നബി, ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഒരു നബിക്ക് മാത്രമേ സാധ്യമാകൂ. ഒന്നാമത്തെ ചോദ്യം, മാ അവ്വലു അഷ്റാത്തു സാഅ, ലോകം അവസാനിക്കുമല്ലോ, അതിന്റെ ഒന്നാമത്തെ അടയാളം എന്താകുന്നു? രണ്ടാമത്തെ ചോദ്യം, വമാ അവ്വലു തഅമിൻ യാകുലുഹു അഹ്ലുൽ ജന്ന, സ്വർഗാവകാശികൾ തിന്നുന്ന ആദ്യത്തെ ഭക്ഷണമെന്ത്? സ്വർഗത്തിലേക്ക് കടന്നാൽ കിട്ടുന്ന ആദ്യത്തെ ഭക്ഷണമെന്ത്? മൂന്നാമത്തെ ചോദ്യം, വമാ ബാലുൽ വലദു യൻസിഉ ഇലാ അബീഹി ഔ ഇലാ ഉമ്മിഹി, എന്താണ് കുട്ടികൾ ജനിക്കുമ്പോൾ ചിലപ്പോൾ ആൺകുട്ടികളാകുന്നു, ചിലപ്പോൾ പെൺകുട്ടികളാകുന്നു, എന്താണ് കാരണം? മൂന്ന് ചോദ്യം. നബിമാർക്ക് മാത്രമേ മറുപടി പറയാൻ സാധിക്കൂ എന്ന് ജൂത പണ്ഡിതൻ ജൂത ഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജിബ്രീൽ വരുന്നു. തിരുമേനി മറുപടി പറയാൻ ആരംഭിച്ചു, അഖ്ബറനി ജിബ്ബിഹി ജിബ്രീലു ആനിഫ, അബ്ദുല്ലാഹിബ്നു സലാം എനിക്ക് ജിബ്രീൽ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഉടനെ അബ്ദുല്ലാഹിബ്നു സലാം പ്രതികരിച്ചു, ذلك عدو اليهود من الملائكه, ജിബ്രീലോ അവൻ മലായിക്കത്തുകളുടെ കൂട്ടത്തിലെ ജൂതന്മാരുടെ ശത്രുവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞു തുടങ്ങി, അമ്മ അവ്വലു വശറാത്തു സാഅ ഫനാറു തഹ്ഷുറുഹും മിനൽ മശ്രിഖ് ഇലൽ മഗ്രിബ്, കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ഒന്നിച്ചു വരുന്ന ഒരു നാറാണ്, ഒരു തീയാണ് അന്ത്യദിനത്തിന്റെ ഒന്നാമത്തെ ലക്ഷണം. وَأَمَّا أَوَّلُ طَعَامٍ يَأْكُلُهُ أَهْلُ الْجَنَّةِ فَزِيَادَةُ كَبْدِ الْحُوتِ, സ്വർഗാവകാശികൾ തിന്നുന്ന ഒന്നാമത്തെ ഭക്ഷണം ഒരു മത്സ്യത്തിന്റെ കരളാകുന്നു. وَأَمَّا الْوَلَدُ إِذَا سَبَقَ مَاءُ الرَّجُلِ مَاءُ الْمَرْأَةِ نَزَعَ الْوَلَدُ إِلَى أَبِيهِ وَإِذَا سَبَقَ مَاءُ الْمَرْأَةِ مَاءَ الْأَبِ نَزَعَ الْوَلَدُ إِلَى أُمِّهِ, يَنَّا ആൺകുട്ടിയും പെൺകുട്ടിയും എന്തുകൊണ്ട് മാറി വരുന്നു എന്നല്ലേ? ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഇന്ദ്രിയസ്ഖലനം ആദ്യം സംഭവിക്കുന്നത് പുരുഷനാണെങ്കിൽ അവിടെ ആൺകുട്ടി ജനിക്കുന്നു, ആദ്യം സ്ഖലനം സംഭവിക്കുന്നത് പെണ്ണിനാണെങ്കിൽ അവിടെ പെൺകുട്ടി ജനിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ ജൂത പുരോഹിതൻ ഞെട്ടിപ്പോയി. അവൻ അവിടെ വെച്ച് പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്, താങ്കൾ അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, താങ്കൾ അള്ളാഹുവിന്റെ റസൂല് തന്നെയാണ്, വഅന്നക ജിഅത ബിഹഖ്, താങ്കൾ കൊണ്ടുവന്നത് സത്യം തന്നെയാണ്. വഖദ് അലിംത അൽയഹൂദ് അന്നി സയ്യിദുഹും വബ്നു സയ്യിദിഹിം വആലിമുഹും വബ്നു ആലിമിഹിം. മുഹമ്മദെ, താങ്കൾക്കറിയാം ഞാൻ ജൂതന്മാരുടെ നേതാക്കളിൽ പെട്ടവനാണ്, പണ്ഡിതന്മാരിൽ പെട്ടവനാണ്. അതുകൊണ്ട് താങ്കൾ ഒരു കാര്യം ചെയ്യണം, ഫദ്ഉഹും ഫസ്അൽഹും അന്നി ഖബ്ല അൻ യഅലമൂ അന്നി ഖദ് അസ്ലംതു. മുഹമ്മദ് നബി, താങ്കൾ ജൂത സമൂഹത്തിനടുത്തേക്ക് ആളെ പറഞ്ഞേക്കണം, ഞാൻ മുസ്ലിമായി എന്ന് അറിയുന്നതിന് മുമ്പ് അവരൊക്കെ ഇവിടെ വരണം. കാരണം ഫഇന്നഹും ഇൻ യഅലമൂ അന്നി ഖദ് അസ്ലംതു ഖാലു ഫിയ മാ ലൈസ ഫീ. ഞാനെങ്ങാനും മുസ്ലിമായി എന്നവരറിഞ്ഞാൽ അവർ പറയും ഇവൻ ഞങ്ങളുടെ കൂട്ടത്തിൽ പെട്ടവനല്ല എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളെ അയച്ചു. ജൂത പണ്ഡിത സമൂഹം തിരുമേനിയുടെ സന്നിധിയിലേക്ക് വന്നു. തിരുമേനി അവരോട് പറയാനാരംഭിച്ചു, യാ മഅശറൽ യഹൂദ് ഇത്തഖുല്ലാ ഫവല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ ഇന്നകും തഅലമൂന അന്നി റസൂലുള്ളാ ഹഖൻ വഅന്നി ജിഇതുകും ബിഹഖ് ഫഅസ്ലിമു. ജൂത സമൂഹമേ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, നിങ്ങൾ അറിയണം അള്ളാഹു അല്ലാതെ ഇല്ല, ഞാൻ കൊണ്ടുവന്നത് ഹക്കാണ്, സത്യമാണ്, അതുകൊണ്ട് നിങ്ങൾ മുസ്ലിമീങ്ങളാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് മൂന്ന് പ്രാവശ്യം അവരോട് ആവർത്തിച്ചു. അപ്പോഴെല്ലാം അവർ പറഞ്ഞു, മാ നഅലമുഹു, ഏ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു നബിയെ കുറിച്ച് അറിയില്ല. തിരുമേനി നാലാമത്തെ തവണ ചോദിച്ചു, ഫഅയ്യു റജുലുൻ ഫീക്കും അബ്ദുല്ലാഹി ഇബ്നു സലാം, അബ്ദുല്ലാഹി ഇബ്നു സലാം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ്? ജൂതന്മാർ മറുപടി പറഞ്ഞു, ദാക ഖൈറുനാ വബ്നു ഖൈറിനാ വസയ്യിദുനാ വബ്നു സയ്യിദിനാ വആലിമുനാ വബ്നു ആലിമിനാ. അബ്ദുല്ലാഹി ഇബ്നു സലാമോ, ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഏറ്റവും നല്ലവൻ, നല്ലവന്റെ മകൻ, ഞങ്ങളുടെ നേതാവ്, നേതാവിന്റെ മകൻ, ഞങ്ങളുടെ ഏറ്റവും വലിയ പണ്ഡിതൻ, പണ്ഡിതന്റെ മകൻ. തിരുമേനി ചോദിച്ചു, അഫറായിക്കും ഇൻ അസ്ലമ തസ്ലിമു, നിങ്ങളൊന്ന് പറയൂ, ആ അബ്ദുല്ലാഹി ഇബ്നു സലാം ഇസ്ലാം സ്വീകരിച്ചാൽ നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കുമോ? അവരുടെ മറുപടി, ഹാഷാലില്ലാ മാ കാന അസ്ലം, ഏ അങ്ങനെ ഒന്നും സംഭവിക്കൂല, അബ്ദുല്ലാഹി ഇബ്നു സലാം ഇസ്ലാം സ്വീകരിക്കുകയോ? തിരുമേനി വീണ്ടും ചോദിച്ചു, അഫറായിക്കും ഇൻ അസ്ലം, മൂന്ന് തവണ ഇത് ചോദിച്ചു, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചാൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അവർ പറഞ്ഞു, അതൊരിക്കലും സംഭവിക്കുകയില്ല. ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ചു പറയുന്നത്, ഇബ്നു സലാം ഉഖ്റുജ് അലൈഹിം. നബിയുടെ പിന്നിൽ നിൽക്കുകയായിരുന്ന ഇബ്നു സലാം, ഒളിച്ചു നിൽക്കുകയായിരുന്ന ഇബ്നു സലാം, തിരുമേനി പറഞ്ഞു, വരൂ ഇബ്നു സലാം. അദ്ദേഹം പുറത്തേക്ക് വന്നു. ജൂത സമൂഹത്തിനിടയിൽ വെച്ച് അദ്ദേഹം പ്രഖ്യാപിച്ചു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദ റസൂലുള്ളാ യാ മഅശറൽ യഹൂദ് ഇത്തഖുല്ലാ فوالله الذي لا اله الا هو انكم تعلمون انه رسول الله وانه جاء بالحق. ജൂത സമൂഹമേ, ഷഹാദത്ത് ചൊല്ലി അവരുടെ മുമ്പിൽ വെച്ച് അദ്ദേഹം, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്കറിയാം ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത് സത്യമാണെന്ന്, അതുകൊണ്ട് ജൂത സമൂഹമേ നിങ്ങൾ ഇത് സ്വീകരിക്കണം. ആ സമയത്ത് അവിടെ കൂടിയ ജൂതന്മാർ വിളിച്ചു പറഞ്ഞു, കദബ് അൻത ശർറുന وابن الشرذنا وجاهلنا وابن جاهلنا. കള്ളനാണ് നീ, നീ ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ തിന്മക്കാരനാണ്, തിന്മക്കാരന്റെ മകനാണ്. നീ ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ അവിവേകിയാണ്, വിവരം കെട്ടവനാണ്, വിവരം കെട്ടവന്റെ മകനാണ്. ഇബ്നു സലാം അവിടെ വെച്ച് പറഞ്ഞ ഒരു വാചകമുണ്ട്, ഹാദാ മാ കുൻതു അഖാഫു യാ റസൂലല്ലാ, ഹാദാ മാ കുൻതു അഖാഫു യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലെ ഇതായിരുന്നു ഞാൻ ഭയപ്പെട്ടത്. അത് അഖ്ബർതുക അന്നൽ യഹൂദ ഖൗമു ബുത്ത്, ഞാൻ താങ്കളോട് പറഞ്ഞിട്ടുണ്ട് ജൂതന്മാരെന്ന് പറഞ്ഞാൽ വിവരം കെട്ട സമൂഹമാണ്, അവിവേകികളാണ് അവർ. സത്യം എന്താണെന്ന് മനസ്സിലായാൽ പോലും അത് സ്വീകരിക്കുകയില്ല, നന്മ എന്താണ് അറിഞ്ഞാൽ പോലും അത് ഉൾക്കൊള്ളാൻ അവർക്ക് സാധ്യമല്ല. അതാണ് ജൂത സമൂഹം. മുസ്ലിമീങ്ങളെ അറിയുക, ഇതാണ് ജൂതന്മാർക്ക് മുസ്ലിമീങ്ങളോടുള്ള ശത്രുത. വർഗശത്രുതയല്ല, വ്യക്തിവൈരാഗ്യമല്ല, അവരുദ്ദേശിക്കുന്നത് രാഷ്ട്രമോ രാജ്യമോ അല്ല. ഫലസ്തീൻ അവർക്ക് പതിച്ചു കൊടുത്താൽ പോലും അവർ പിന്തിരിയുമെന്ന് നമ്മളാരും വിചാരിക്കേണ്ടതില്ല. പിന്തിരിയുമായിരുന്നുവെങ്കിൽ അവർ പിന്തിരിയേണ്ടതായിരുന്നു. ഇസ്രായേൽ എന്ന രാജ്യം ലോകസമൂഹം അവർക്ക് നൽകിയതാണല്ലോ, പിന്തിരിയുകയില്ല. അവർക്കാവശ്യം, അവർക്കുള്ള ശത്രുത ഇസ്ലാമിനോടാണ്. അത് അല്ലാഹു നമ്മോട് പറയുന്നു, മാ യബത്തുല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വലൽ മുശ്രിക്കീൻ അൻ യുനസ്സല അലൈക്കും മിൻ ഖൈറിൻ മിൻ റബ്ബിക്കും. വേദഗ്രന്ഥം നൽകപ്പെട്ട ജൂത ക്രൈസ്തവ വിഭാഗങ്ങൾക്ക്, അവരിൽപ്പെട്ട മുശ്രിക്കീങ്ങൾക്ക്, നിങ്ങൾക്ക് മുസ്ലിം സമുദായമേ എന്തെങ്കിലും ഗുണം അള്ളാഹു ഇറക്കിത്തരുന്നത് അവർക്കിഷ്ടമല്ല. അതാണ് അവർ ഭാഗം. അവർക്കിഷ്ടമാകുമായിരുന്നു എപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ നിന്ന് വരണമായിരുന്നു. അതാണ് അള്ളാഹു ഈ സമുദായത്തിന് നൽകിയ ഏറ്റവും വലിയ ഫദ്ല്. ഏറ്റവും വലിയ ഫദ്ല് അതാണ്. ആ ഫദ്ല് അവർക്ക് ലഭിച്ചില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ സമൂഹമേ, മുസ്ലിം സമൂഹമേ, നാം അതിശയപ്പെടേണ്ടതില്ല. അല്ലെങ്കിൽ നമ്മളെന്തിന് അതിശയപ്പെടണം? ആരാണ് ഈ ജൂതന്മാർ? ഖുർആൻ അവരെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ടല്ലോ. അവർ അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞത് ഖുർആൻ പറയുന്നു, വഖാലത്തിൽ യഹൂദു യദുല്ലാഹി മഗ്ലൂല. ജൂതന്മാർ പറഞ്ഞു, അല്ലാഹുവിന്റെ കൈകൾ കെട്ടിയിടപ്പെട്ടിരിക്കുകയാണ്, ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ അല്ലാഹു പിശുക്കനാണ്, അല്ലാഹു ലുബുദനാണ് എന്ന് പറഞ്ഞ സമൂഹം. അല്ലാഹു മറുപടി പറഞ്ഞു, ഗുല്ലത് ഐജീഹിം വലുഇനു ബിമാ ഖാലു. അവരുടെ കൈകളാണ് ബന്ധിക്കപ്പെട്ടത്, ഈ പറഞ്ഞ കാരണത്താൽ അവർ ശപിക്കപ്പെട്ടിരിക്കുന്നു. ബൽ യദാഹു മബ്സൂതതാൻ ഫയും യുൻഫിഖു കൈഫ യശ. അല്ലാഹുവിന്റെ കൈ വിശാലമാണ്, നീർത്തിയിടപ്പെട്ടതാണ്. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ കൊടുക്കും. അല്ലാഹു പിശുക്കനാണെന്ന് പറഞ്ഞ വിഭാഗമാണ് ഇവർ. ഖുർആൻ വീണ്ടും നമ്മളോട് പറയുന്നു, ജൂതന്മാരുടെ വാക്കുകൾ, ഇന്നല്ലാഹു ഫഖീറുൻ വനഹ്നു അഗ്നിയ. അല്ലാഹു ദരിദ്രനാണ്, ഞങ്ങളാണ് ധനികന്മാർ. ജൂതന്മാർ പറഞ്ഞു, ഇന്നല്ലാഹു ഫഖീറുൻ വനഹ്നു അഗ്നിയ. ബോംബും മിസൈലും ഒന്നും നമ്മൾ അത്ഭുതപ്പെടുത്തേണ്ടതില്ല. അതിനേക്കാൾ ശക്തിയുള്ള വാചകങ്ങളാണ് അവർ പറഞ്ഞത്. അമ്പിയാക്കന്മാരെ അവർ നിർദ്ധയം കൊന്നു, ചുട്ടരിച്ചു കൊന്നു, വാളുകൊണ്ട് കീറിമുറിച്ചു കൊന്നു. നോക്കൂ, പോരാ, അള്ളാഹുവിന് പുത്രനുണ്ടെന്ന ശക്തമായ വാദം ആദ്യം കൊണ്ടുവന്നത് ജൂതന്മാരായിരുന്നു. വഖാലത്തിൽ യഹൂദ് ഉസൈറു ഇബ്നുല്ലാഹ്. ജൂതന്മാര് പറഞ്ഞു, ഉസൈർ അള്ളാഹുവിന്റെ പുത്രനാണ്. ആലോചിച്ചു നോക്കൂ, അള്ളാഹു മറുപടി പറഞ്ഞു, ലഹു മുൽക്കു സമാവാതി വൽ അർദ് വലം യത്തഖിദ് വലദ വലം യകുൽ ലഹു ശരീകുൻ ഫിൽ മുൽക്. ഇല്ല, ആകാശഭൂമികളുടെ എല്ലാം ഉടമ അല്ലാഹുവാണ്, പക്ഷെ അവന് പുത്രനില്ല, അവന് പുത്രനില്ല, അവന് പങ്കുകാരില്ല. ഇവരാണ് ജൂതന്മാർ. നമ്മളാരും അതിശയപ്പെടേണ്ട. ഇതിനപ്പുറം ജൂതന്മാരിൽ നിന്ന് കേൾക്കേണ്ടി വരും. മുസ്ലിമീങ്ങളെ തീവ്രവാദികളും ഭീകരവാദികളുമാക്കുന്നവർ, ഏറ്റവും അതിനു മുമ്പിൽ നിൽക്കുന്നവർ ജൂതന്മാരാണ് അല്ലേ? അള്ളാഹുവിനെ കുറിച്ച് ലുബ്ധനെന്ന് പറഞ്ഞവർ, അള്ളാഹു ദരിദ്രനെന്ന് പറഞ്ഞവർ, ഉസൈർ അള്ളാഹുവിന്റെ പുത്രനാണെന്ന് പറഞ്ഞവർ, ഇതിനപ്പുറവും പറയും. ഒരു സംശയവും ആ കാര്യത്തിലില്ല അല്ലേ? അള്ളാഹുവിനെ കുറിച്ച് കുറ്റം പറയുന്നവർ, അമ്പിയാക്കന്മാരെ കൊന്നവർ. നോക്കൂ നിങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല തബ്രിയത്ത് നൽകിയ, നിരപരാധിത്വം നൽകിയ ആളുകളെ പോലും നിർദ്ധയം അപരാധികളാണെന്ന് ചിത്രീകരിക്കുന്നവർ അല്ലേ? ഐസ അലഹിസ്സലാമിനെ കുറിച്ച് അവരെന്താ പറഞ്ഞത് നമുക്കറിയാം. ഐസ നബി ജാരസന്ധതിയാണെന്ന് ആദ്യം പറഞ്ഞത് ആരാ? ജൂതന്മാരാണ്. ചരിത്രം അത് നമുക്ക് പറഞ്ഞു തരുന്നു. ഐസ നബി അലഹിസ്സലാം ജാരസന്ധതിയാണെന്ന് പ്രചരിപ്പിച്ചു. ഉടനെ തന്നെ പടച്ചറപ്പ് ഐസ നബിയുടെ നാവിലൂടെ തൊട്ടിലിൽ കിടക്കുമ്പോൾ മറുപടി നൽകി. ഇതൊക്കെ ചരിത്രമാണ്. അപ്പോൾ സഹോദരങ്ങളെ, സമുദായമേ, നാം മനസ്സിലാക്കണം, ജൂതന്മാരുടെ ശത്രുത രാഷ്ട്രീയമല്ല. അങ്ങനെ ധരിക്കരുത്. വൈരാഗ്യം വ്യക്തിപരമല്ല, ആദർശപരമാണ്. സഹോദരങ്ങളെ, ശരി, എന്താൽ എന്തുകൊണ്ട് മുസ്ലിം സമൂഹത്തിന് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു? നമ്മളൊന്ന് ഉറക്കെ ചിന്തിക്കണം. എന്തുകൊണ്ടാണ് ലോകത്തുള്ള മുസ്ലിം സമൂഹം, മിഡിൽ ഈസ്റ്റിലെ മുസ്ലിംകൾ മാത്രം മൂത്രമൊഴിച്ചാൽ ഒലിച്ചു പോകാൻ മാത്രമുള്ള ജൂത ജനസംഖ്യ, എന്തുകൊണ്ട് ഇവർ ശക്തമായി നമുക്കെതിരെ പടപൊരുതുന്നു? എന്തുകൊണ്ട് മുസ്ലിമീങ്ങൾ അപമാനിക്കപ്പെടുന്നു? എന്തുകൊണ്ട് മുസ്ലിംകൾ ഇവരുടെ ശക്തിക്ക് മുമ്പിൽ തകർന്നടിയപ്പെടുന്നു? ആലോചിക്കേണ്ട കാര്യമാണ്. അള്ളാഹു അതിന് മറുപടി പറഞ്ഞു തന്നിട്ടുണ്ട്, കാരണം നമ്മൾ തന്നെയാണ്. وَمَا أَصَابَكُمْ مِنْ مُصِيبَةٍ فَبِمَا كَسَبَتْ أَيْدِيكُمْ നിങ്ങൾക്ക് വല്ല മുസീബത്തും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ മുസീബത്ത് നിങ്ങളുടെ കൈകളാൽ നിങ്ങൾ ഉണ്ടാക്കിയത് തന്നെയാണ്. പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ലോക ചരിത്രത്തിൽ ഒരുപാട് ഉദാഹരണങ്ങൾ. മുസ്ലിമീങ്ങൾ എന്തൊക്കെ പടച്ച റബ്ബിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി ജീവിച്ചിട്ടുണ്ടോ, തെറ്റുകളിലും താന്തോന്നിറ്റങ്ങളിലും മുഴുകിയിട്ടുണ്ടോ, അന്നെല്ലാം ഇസ്ലാമിന്റെ ശത്രുക്കൾ മുഖേന മുസ്ലിമീങ്ങളെ പടച്ച റബ്ബ് കീഴടക്കുന്ന ദുരവസ്ഥ. അത് നാം ഉഹദിൽ നിന്ന് കണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് ഒരു കൽപ്പന ലംഘിച്ചതിന്റെ പേരിൽ ആലോചിച്ചു നോക്കൂ. അതാണ് തുടരുന്നത്, വലം അവലമ്മാ അസാബത്തുക്കും മുസീബത്തുൻ ഖദ് അസബ്തും മിസ്ലൈഹാ ഖുൽതും അന്നാ ഹാദാ. മുസ്ലിമീങ്ങൾ കാപ്പത്ത് വന്നപ്പോ, പരാജയം വന്നപ്പോ മുസ്ലിങ്ങൾ ചോദിച്ചു, എന്താ കാര്യം, ഞങ്ങൾ എന്തിനു പരാജയപ്പെടണം, ഞങ്ങൾ അള്ളാഹുവിന്റെ ദീനിലുള്ളവരല്ലേ. അള്ളാഹുവിന്റെ മറുപടി, ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്കണം, ഹുവ മിൻ ഇൻദി അൻഫുസികും, നിങ്ങൾ തന്നെ ഉണ്ടാക്കി വെച്ചതാ, നിങ്ങൾ തന്നെ ഉണ്ടാക്കി വെച്ചതാണ്. സഹോദരന്മാരെ മനസ്സിലാക്കണം, ജൂതന്മാരെ അള്ളാഹു അപമാനിച്ചിട്ടുണ്ട്, ഇനിയും അപമാനിക്കും. അപമാനിക്കപ്പെടുന്ന സമൂഹമാണ് അവർ. ദുരിബത്ത് അലൈഹിമു ദില്ല, അവർക്ക് ദുല്ലത്തുണ്ട്, അപമാനം അടിച്ചേൽപ്പിക്കപ്പെട്ട വിഭാഗം. മറ്റിടത്ത് ഖുർആൻ പറഞ്ഞു, വദുരിബത്ത് അലൈഹിമുൽ മസ്കന, അദമത്വം, അടിച്ചേൽപ്പിക്കപ്പെട്ട വിഭാഗമാണ് അവർ. പക്ഷേ നാം അറിയണം, നാം ആലോചിക്കണം, ഈ അടിമത്വവും ഈ അധമത്വവും ഈ അപമാനവുമൊക്കെ യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങൾക്ക് നേരെത്താൻ തുടങ്ങിയിരിക്കുന്നു. എന്താണ് കാരണം? അവർക്ക് ധൈര്യമുള്ളത് കൊണ്ടല്ല, അവർ സത്യത്തിന്റെ ആളുകളായത് കൊണ്ടല്ല. നമ്മൾ ആരും അങ്ങനെ വിചാരിക്കണ്ട. അവര് വിജയിക്കുന്നതും അവര് മുസ്ലിമീങ്ങളെ കൊല്ലുന്നതും അവരുടെ വിജയമല്ല, അവരുടെ ശക്തിയല്ല, മറിച്ച് നാം അറിയുക, അള്ളാഹുവിൽ നിന്ന് നാം അകന്നതാണ് കാരണം. അള്ളാഹുവിൽ നിന്ന് നാം അകന്നതാണ് കാരണം. നമ്മൾ ആരായി? ഈ ഓവുചാലുകളിൽ ഒലിച്ചു പോകുന്ന, മഴ പെയ്താൽ ഓവുചാലുകളിൽ ഒലിച്ചു പോകുന്ന വെള്ളത്തിന്റെ മുകളിൽ കാണുന്ന നുര, ഗുസാഉൻ കഗുസാഇസ്സൈൽ, അതായി മുസ്ലിം അല്ലേ? എല്ലാ ഓവുചാലിലും ഇതൊലിക്കും. ആലോചിച്ച് നോക്കൂ, ക്രിസ്ത്യാനി ഒന്ന് കൊണ്ടുവന്നാൽ അതും നമ്മൾ ശരിക്കും, ജൂതം കൊണ്ടുവന്നാൽ അതും, മുസ്ലിക്ക് കൊണ്ടുവന്നാൽ അതും, മതമില്ലാത്തവൻ കൊണ്ടുവന്നാൽ അതും, കിഴക്കുന്നു വന്നാലും പടിഞ്ഞാറുന്ന് വന്നാലും അതും, ഏത് മുസ്ലിം വിരുദ്ധ ശക്തികൾ എന്ത് പുതിയത് കൊണ്ടുവന്നാലും ഒക്കെ പേറും. എന്നിട്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിച്ചു, യൂഷിക്കുൽ ഉമമു അൻ തദാഅ അലൈക്കും കമാ തദാഅ അൽ അക്ലതു ഇലാ ഖസ്അതിഹാ, ഭക്ഷണത്തളികയിലേക്ക് വിശന്ന് വലഞ്ഞവൻ ചാടി വീഴുന്നത് പോലെ പല സമൂഹങ്ങളും നിങ്ങൾക്കെതിരെ ചാടി വീഴും. പറഞ്ഞത് ഞാനല്ല, ഹബീബായ മുഹമ്മദ് മുസ്തഫ. ആലോചിക്കണം, സംഭവിക്കും, റസൂലുള്ളാഹിന്റെ പ്രവചനമാണ്, സംഭവിക്കണം, സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ ചോദിച്ചു, വമിൻ ഖില്ലത്തിൻ നഹ്നു യൗമഇദിൻ, അല്ലാഹുവിന്റെ റസൂലെ, ഞങ്ങൾ ന്യൂനപക്ഷമാകും, അതുകൊണ്ട് ഞങ്ങൾക്കെതിരെ ഭൂരിപക്ഷം യുദ്ധം ചെയ്യുമെന്നോ, ഭൂരിപക്ഷം ഞങ്ങളെ കീഴടക്കുമെന്നോ? തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, ബൽ, അല്ല, അൻതും യൗമഇദിൻ കസീർ, നിങ്ങൾ അന്ന് വലിയ ഭൂരിപക്ഷമായിരിക്കും, നിങ്ങൾ മൂത്രം ഒഴിച്ചാൽ ഒലിച്ചു പോകാനേ അവരുണ്ടാകൂ. പക്ഷേ വലാക്കിന്നക്കും ഗുസാഉൻ കഗുസാഇസ്സൈൽ, നിങ്ങൾ ഉപക്ഷമാ, പക്ഷേ നിങ്ങൾ നുരയും പതയുമായിരിക്കും, ഒഴുക്ക് ചാലിലെ നുരയും പതയും. വലയൻസിഅന്നല്ലാഹു മിൻ സുദൂരി അദുവികും അൽമഹാബത മിൻകും, നിങ്ങളുടെ ശത്രുക്കളുടെ മനസ്സുകളിൽ നിന്ന് നിങ്ങളെ കുറിച്ചുള്ള ഭയം അള്ളാഹു ഊരിയെടുക്കും. വലയഖ്ദിഫന്നല്ലാഹു ഫീ ഖുലൂബികും അൽവഹ്മ്, നിങ്ങളുടെ മനസ്സിൽ അള്ളാഹു ദുർബലത ഇട്ടു തരും, ദുർബലത. സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് വമൽവഹ്മ്, ഏതായിരിക്കും ആ ദുർബലത? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ഹുബ്ബു ദുനിയാ വകറാഹിയത്തുൽ മൗത്ത്, ദുനിയാവിനോടുള്ള ആസക്തി, പ്രേമം. ആലോചിച്ച് നോക്കൂ, അവിടെ മനുഷ്യനൊന്നും പ്രശ്നമല്ല, ഹക്കും ബാത്തിലും പ്രശ്നമല്ല, ദുനിയാവ് കിട്ടുന്ന വിഷയത്തിൽ മരണത്തെക്കുറിച്ചുള്ള വെറുപ്പും. നാം മനസ്സിലാക്കണം സഹോദരന്മാരെ, നമ്മൾ മാറിയേ തീരൂ, നമ്മൾ മാറിയേ തീരൂ. അള്ളാഹുവിൽ നിന്ന് അകലുന്ന ഓരോ മുസ്ലിമും മനസ്സിലാക്കിക്കോ, ഈ സമുദായത്തെ അപമാനിക്കുന്നതിൽ നിന്റെ പങ്ക് വളരെ വലുതാണ്. റബ്ബിന്റെ കൽപ്പന തൃണവൽഗണിക്കുമ്പോൾ, എതിർക്കുമ്പോൾ, നിഷേധിക്കുമ്പോൾ, അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകൾക്ക് വശംവദനാകാതെ ജീവിക്കുമ്പോൾ മനസ്സിലാക്കിക്കോ, ഈ ജൂതന്മാരെയും ഈ ആളുകളെയും സഹായിക്കുകയാണ് നാം ചെയ്യുന്നത്. നമുക്കൊരു നിർവാഹമേ ഉള്ളൂ, നാം മാറണം. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. ജൂതന്മാർക്കെതിരെ അള്ളാഹു നമുക്ക് ശക്തി നൽകണമെങ്കിൽ നാം മാറണം. അല്ലാതെ അള്ളാഹ് ശക്തി തരൂല. ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും. അള്ളാഹുവിനെ സഹായിക്കുമോ, അള്ളാഹു നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, നമുക്ക് മടങ്ങാൻ സാധിക്കണം. അള്ളാഹുവിന്റെ ദീനിലേക്ക് മടങ്ങാനാവണം. പടച്ച റബ്ബിന്റെ ദീനിലേക്ക് മടങ്ങുക എന്നത് മാത്രമാണ് യഥാർത്ഥ മാർഗം. ആ മാർഗമാണ് നാം പിൻപറ്റേണ്ടത്. അങ്ങനെ യഥാർത്ഥ വിശ്വാസികളാകാൻ പരിശ്രമിക്കുക. അത് മാത്രമാണ് പോംവഴി, അത് മാത്രമാണ് പരിഹാരം. അല്ലാത്തതൊന്നും പരിഹാരമല്ല. വട്ടമേശ സമ്മേളനങ്ങളോ ചർച്ചോ യുദ്ധത്തിന് വേണ്ടിയുള്ള കോപ്പുകൂട്ടുകളോ ആയുധപ്പുരകളോ കായികാഭ്യാസങ്ങളോ പരിഹാരമല്ല. പരിഹാരം എന്ത് എന്ന് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ആ പരിഹാരത്തിലേക്ക് നമുക്ക് നീങ്ങാൻ സാധിക്കണം. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂ. الحمد لله والصلاة والسلام على سيد المرسلين محمد وآله وصحبه أجمعين أما بعد فاتقوا الله عباد الله الله عند كلمه سوچിച്ച് ജീവിക്കുക. الله അതിനെ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അതുകൊണ്ട് നാം ഭയപ്പെടേണ്ട സന്ദർഭമല്ല ഇത്, മറിച്ച് ഒരു ആത്മവിചാരണ നടത്തേണ്ട സന്ദർഭമാണ്. ഞാൻ എത്രമാത്രം ശത്രുക്കളുടെ വിജയത്തിന് പങ്ക് വഹിക്കുന്നു, അതാണ് ചിന്തിക്കേണ്ടത്. അപ്പൊ ചിലപ്പോൾ നമ്മൾ ചോദിക്കും, ഞാൻ ജൂതന്മാർക്ക് പണം കൊടുക്കുന്നില്ലല്ലോ, ജൂതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലല്ലോ, ജൂതന്മാരെ സഹായിക്കുന്നില്ലല്ലോ. ഉണ്ട്, നമ്മൾ അറിയാതെ സഹായിക്കുന്നു. ഇസ്ലാമിൽ നിന്നുള്ള അകൽച്ച, അള്ളാഹുവിൽ നിന്നുള്ള അകൽച്ച, റസൂലിൽ നിന്നുള്ള അകൽച്ച അവർക്കുള്ള സഹായമാണ്. അല്ലാഹു നമ്മോട് പഠിപ്പിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനു ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും. അള്ളാഹു നിങ്ങളുടെ പാദങ്ങൾക്ക് സ്ഥൈര്യവും ധൈര്യവും നൽകും. പക്ഷെ നമ്മൾ റെഡിയല്ല. നമ്മൾ സഹായിക്കുന്നത് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും മുശ്രിക്കുകളെയുമാണ് അല്ലേ? എല്ലാ വിഷയങ്ങളും നമ്മുടെ സംസ്കാരം അവരുടെ സംസ്കാരമാണ്. രീതി, വസ്ത്രം, പെരുമാറ്റം, ഭക്ഷണം, സ്വഭാവം ഒക്കെ അല്ലേ? ചിലപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾക്ക് ചെയ്യാവുന്ന, നമ്മൾ ചെയ്യുന്ന ഒന്ന് എങ്കിലും ജൂതനാടുകളിലെ പ്രൊഡക്റ്റുകൾ ബോയ്ക്കോട്ട് ചെയ്യും. അതിനപ്പുറം ഒന്നും ചെയ്യൂല. ജൂതന്റെ സംസ്കാരത്തെ ബോയ്ക്കോട്ട് ചെയ്യാൻ റെഡിയാണോ? അതിന് നമ്മളില്ല. ആലോചിച്ച് നോക്കൂ, കഴിഞ്ഞ പെരുന്നാൾ പോലും പ്രവാസി സമൂഹം അടക്കമുള്ള മുസ്ലിം സമൂഹം ആഘോഷിച്ചത് മ്യൂസിക്കുകളിലും ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും ആഘോഷങ്ങളിലൂടെയുമാണ്. അല്ലെന്ന് പറയാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? അല്ലേ? നവവത്സരാശംസകൾ നൽകി സമൂഹത്തെ ആശംസിച്ചതും കുടിച്ചതും മതിച്ചതും ആലോചിച്ച് നോക്കൂ. നമ്മുടെ നാടുകളിൽ പോലും ഏറ്റവും കൂടുതൽ കള്ളുവിറ്റ പ്രദേശങ്ങളുടെ ലിസ്റ്റുണ്ട് നമ്മുടെ ബീവറേജ് കോർപ്പറേഷന്റെ കയ്യിൽ. ആ ലിസ്റ്റ് കണ്ടാൽ നാണം കെട്ടുപോകും. മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശമാണ് ഏറ്റവും രണ്ടാമതായി കള്ളുവിറ്റ സ്ഥലം. ആലോചിക്കണം, എവിടെയാണ് നാം നിൽക്കുന്നത്? അള്ളാഹു നമ്മളെ സഹായിക്കും. എപ്പോൾ? വഅന്നല്ലാഹ മഅൽ മുഅ്മിനീൻ. അള്ളാഹു നമ്മളെ കൂടെയല്ല, കാനേശുമാരി മുസ്ലിമിന്റെ കൂടെയല്ല, ബോലോ തക്വീർ അള്ളാഹു അക്ബർ വിളിച്ച മുസ്ലിമിന്റെ കൂടെയല്ല. വഅന്നല്ലാഹ മഅൽ മുഅ്മിനീൻ, അള്ളാഹു ഈമാനുള്ളവരുടെ കൂടെയാണ്. അതീഉല്ലാഹ വറസൂലഹു ولا تنازعوا فتفشلوا وتذهب ريحكم. الله പറയുന്നു, അല്ലാഹു അനുസരിക്കണം, റസൂൽ അനുസരിക്കണം, നിങ്ങൾ ഭിന്നിക്കരുത്. ഭിന്നിച്ചാൽ നിങ്ങളുടെ കാറ്റ് പോകും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സങ്കടം കൊണ്ട് മെല്ലെ പറയേണ്ട കാര്യമാണല്ലോ. ഗസ്സ എന്ന വട്ടത്തിലുള്ള പ്രദേശത്തെ മുസ്ലിങ്ങൾക്ക് ഒന്നിച്ചു നിൽക്കാൻ സാധിച്ചിട്ടില്ല. എത്ര കക്ഷികളാണവർ അല്ലേ? കക്ഷികളായി പിരിഞ്ഞിരിക്കുന്നു. സാധിക്കോ? പടച്ചോൻ കാറ്റുപോക്കും പറഞ്ഞു, കാറ്റുപോക്കും അല്ല പറഞ്ഞതാ, അല്ല പോക്കും. അള്ളാഹുവിന്റെ കിതാബും റസൂലിന്റെ സുന്നത്തും അടിസ്ഥാനമാക്കി ദീനിലേക്ക് മടങ്ങുകയല്ലാതെ നിർവാഹമില്ല. അള്ളാഹു നമ്മോട് പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ യുദാഫിഉ അനില്ലദീന ആമനു, വിശ്വാസികളെ അള്ളാഹു പ്രതിരോധിക്കുക തന്നെ ചെയ്യും. വിശ്വാസികളാണെങ്കിൽ അള്ളാഹു പ്രതിരോധിക്കും, ഒരു സംശയമില്ല. പക്ഷേ നാം ആ മുകളാകണം, അതാണ് വേണ്ടത്. അതിനുവേണ്ടിയുള്ള പരിശ്രമമാണ് നമുക്കുണ്ടാകേണ്ടത്. സഹോദരന്മാരെ, നമ്മുടെ ശത്രുക്കൾ ധാരാളമാണ്, ആരാണെന്ന് നമുക്കറിയുകയില്ല. ലാ തഅലമൂനഹും അല്ലാഹു യഅലമുഹും. ഇവര് മാത്രമല്ല, ഇവരുടെ പിന്നിൽ ഒരുപാടുണ്ട്, അത് നിങ്ങൾക്കറിയില്ല, അള്ളാഹുക്കേ അറിയുള്ളൂ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് ഗസ്സയിലും ഫലസ്തീനിലെ പരിസര പ്രദേശങ്ങളിലുമൊക്കെ പ്രയാസം അനുഭവിക്കുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക, മനസ്സറിഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അള്ളാഹു അവർക്ക് വിജയം നൽകാൻ, വിജയം നൽകാനുള്ള ഈമാൻ അവർക്കുണ്ടാകാൻ, ഇസ്ലാമിന്റെ ശക്തമായ പാതയിൽ അവർ ഉറച്ചു നിൽക്കാൻ, ആ രൂപത്തിലുള്ള പടച്ച റബ്ബിന്റെ അദൃശ്യമായ സഹായം അവർക്ക് ലഭിക്കാൻ, ബദറിൽ സഹായിച്ചതുപോലെ ഗസ്സയിലെ ജനങ്ങളെ പടച്ച റബ്ബ് സഹായിക്കാൻ, അതിനുവേണ്ടി ദുആ വേണം. ജൂതനെതിരെ പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രം കാര്യമായില്ല, ജൂതനെതിരെ പ്രാർത്ഥിക്കണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. നാം ആദ്യം നമുക്കുണ്ടാകേണ്ട ക്വാളിറ്റികൾ ഉണ്ടാക്കുക, പിന്നീട് മറ്റുള്ളവരുടെ ന്യൂനതകൾ തിരയുക. അള്ളാഹുവിനോട് നാം ആദ്യം പ്രാർത്ഥിക്കേണ്ടത് പടച്ച തമ്പുരാനെ, ദീനിൽ നിന്ന് അകന്നുപോയ മുഴുവൻ ആളുകളെയും ഈ ദീനിലേക്ക് അടുപ്പിക്കണമേ എന്നതാണ്. കിതാബിലേക്കും സുന്നത്തിലേക്കും അടുപ്പിക്കണമേ എന്നാണ്. ഈ ദീനിൽ സ്ഥിരപ്പെടുത്തി നിർത്തണമേ എന്നാണ്. ഈ ദീനിന്റെ അടിസ്ഥാനത്തിൽ അവർക്കിടയിൽ, നമുക്കിടയിൽ, മുസ്ലിം സമൂഹത്തിനിടയിൽ ഐക്യമുണ്ടാക്കണമേ എന്നാണ് അവർക്ക് വേണ്ടി ആ രൂപത്തിൽ പ്രാർത്ഥന. അവരനുഭവിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളിലും അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്ന ശക്തിയുണ്ടാകാൻ, മനക്കരുത്തുണ്ടാകാൻ, ക്ഷമ കിട്ടാൻ പ്രത്യേകമായി ദുആ ചെയ്യുക. നിരപരാധികളാണ് ആ കുട്ടികൾ. ആ കുട്ടികളെ കൊന്നൊടുക്കുന്നവർക്ക് ഒരു ന്യായവും പറയാനില്ല, ഒരു ന്യായവും പറയാനില്ല. ഇവരുടെ പട്ടിക്കുട്ടികളെ പോലും അവരാരും കൊല്ലുകയില്ലല്ലോ, മനുഷ്യക്കുഞ്ഞുങ്ങളെയാണ് അവർ കൊല്ലുന്നത്. അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. പടച്ച റബ്ബ് അവർക്ക് എത്രയും പെട്ടെന്ന് ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുർ റഹീമീനായ നാഥ, ഗസ്സയിലെ ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ സഹോദരിമാർ, ഞങ്ങളുടെ കൊച്ചനുജന്മാർ, കൊച്ചനുജത്തിമാർ, നാഥ, അവരനുഭവിക്കുന്ന പ്രയാസങ്ങളും അവരനുഭവിക്കുന്ന പ്രതിസന്ധികളും അവരിൽ നിന്ന് നീ തട്ടി മാറ്റണമേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ നാഥ, അവർക്ക് ശക്തിയുള്ള ഈമാനും തഖ്വയും നൽകി നീ അനുഗ്രഹിക്കണമേ. മുഹമ്മദുർ റസൂലുള്ളാ എന്ന മാർഗത്തിൽ ഉറച്ചു നിൽക്കാവുന്ന ക്ഷമയും കരുത്തും അവർക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അർഹമുറാഹിമീനായ തമ്പുരാനെ, അവർക്കിടയിൽ സമാധാനവും ഐക്യവും നീ നിലനിർത്തണമേ തമ്പുരാനെ. നാഥ, മുസ്ലിം സമൂഹത്തിനിടയിൽ സമാധാനവും ശാന്തിയും ഐക്യവും നീ ഉണ്ടാക്കണമേ നാഥ. അർഹമുറാഹിമീനായ നാഥ, നിന്നെ പരാജയപ്പെടുത്താൻ ആർക്കും സാധ്യമല്ല തമ്പുരാനെ. ഞങ്ങൾക്കെതിരെ കുതന്ത്രങ്ങൾ എഴുതുകൊണ്ടിരിക്കുന്ന ഈ ജൂതന്മാരെ നീ പരാജയപ്പെടുത്തണമേ തമ്പുരാനെ. അർഹമുറാഹിമീനായ നാഥ, അവർ നിന്നെ അശക്തരാക്കുകയില്ല നാഥ. നാഥ, മദീനയിലെ ജൂതന്മാരെ പരാജയപ്പെടുത്തിയതുപോലെ തമ്പുരാനെ, ഗസ്സയിലെ ജൂതന്മാരെ പരാജയപ്പെടുത്തി മുസ്ലിമീങ്ങളായ ഞങ്ങൾക്ക് നീ വിജയം നൽകണമേ തമ്പുരാനെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم انصر اخواننا المسلمين في كل مكان الذين يجاهدون لاعلاء كلمه لا اله الا الله اللهم يا عزيز يا حميد يا ذا البطش الشديد نسألك يا الله أن تنصر لعبادك المؤمنين المظلومين وأن تبطش بالظالمين والملأ الحاقدين اللهم يا من يجيب المضطر إذا دعاه ويكشف السوء اللهم إن عبادك المقلوبين على أمرهم في فلسطين وفي غزة قد أصابهم الضر حقهم السوء اللهم فاستجب لهم يا الله اللهم اكشف ما هم فيه من السوء اللهم انزل عليهم السكينة يا ارحم الراحمين اللهم اخذل أعداءهم وشتت شمل الباغين عليهم يا قوي يا عزيز. اللهم عليك باليهود، اللهم عليك باليهود، اللهم عليك باليهود، فإنهم لا يعجزونك يا الله. اللهم انصر المسلمين، اللهم انصر الإسلام والمسلمين، اللهم انصر المسلمين والمسلمين والمؤمنين كما نصرهم في غزوة بدر الكبرى يا أرحم الراحمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين، والحمد لله رب العالمين.